السلام عليكم ورحمة الله. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: الوقوف عند حدود الشرع. قال: ثعلب الخشني جرثوم ابن ناشر رضي الله تعالى عنه عن رسول الله صلى الله عليه وسلم قال: إن الله تعالى فرض فرائض فلا تضيعوها، وحد حدودا فلا تعتدوها، وحرم أشياء فلا تنتهكوها، وسكت عن أشياء رحمة لكم غير نسيان فلا تبحثوا عنها. حديث حسن رواه الدارقطني وغيره. إمام الدارقطني متودركنا أبو ثعلب الخشني رضي الله عنه ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. വിശ്വാസമതങ്ങൾ പറയാണ്, ഇന്നല്ലാഹ തആല ഫറള ഫറായിദ, തീർച്ചയായും അള്ളാഹു ചില നിയമങ്ങൾ നിയമമാക്കിയിട്ടുണ്ട്. ഫല തുലയ്യുഹ, നിങ്ങൾ ആ നിയമങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്. വഹദ്ദ ഹുദൂദൻ, അതേപോലെ ചില അതിർവരമ്പുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫല തഅതദൂഹ, നിങ്ങൾ അതിനെ മറികടക്കരുത്. വഹറമ അഷിയാ, അള്ളാഹു ചില സംഗതികളെ ഹറാമാക്കിയിട്ടുണ്ട്. ഫല തൻതഹിക്കുഹ, നിങ്ങളതിനെ അതിലംഘിക്കരുത്. വസഖത്ത അൻ അഷിയാ, മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഒന്നും പറയാതെ മൗനം പാലിച്ചിട്ടുണ്ട്. റഹ്മത്തല്ലക്കും, നിങ്ങളോടുള്ള കാരുണ്യം കാരണമാണത്. വേറെ നിസ്യാനിൻ, അള്ളാഹു മറന്നുകൊണ്ട് മിണ്ടാതിരുന്നതല്ല. ഫല തബ്ഹസു അൻഹ, നിങ്ങളതിനെ സംബന്ധിച്ച് അന്വേഷിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് വിശ്വാസ മതങ്ങൾ തൻ്റെ അനുയായികൾക്ക് നൽകുന്നത്. അബൂ സലബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജുർസൂം ഇബ്നു നാശിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വേറെയും ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, വിശ്വാസ മതങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു തആല ഫറള ഫറായിദ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങൾ നിയമമാക്കിയിട്ടുണ്ട്, നിർബന്ധ നിയമങ്ങൾ. ഫല തുലയ്യുഹ, നിങ്ങളതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. അതായത് അഞ്ചു നേരത്തെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് കഴിവുള്ളവർക്ക്, അതേപോലെ തന്നെ മറ്റ് ഫർളായി ഓരോ മനുഷ്യന്മാരും ചെയ്യേണ്ട കാര്യങ്ങൾ, ഒതു പിടിക്കേണ്ടത് തുടങ്ങി നിർബന്ധമായി ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് നഷ്ടപ്പെടുത്തി കളയരുത്. നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ പ്രവർത്തിക്കാതെ ഇരിക്കരുത് എന്നർത്ഥം. വഹദ്ദ ഹുദൂദൻ, അതേപോലെ അള്ളാഹു ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഫർളാണ്, ചില കാര്യങ്ങൾ സുന്നത്താണ്, ചിലത് മക്രൂഹാണ്. അതായത് ഉപേക്ഷിക്കലാണ് ഉത്തമം, പ്രവർത്തിക്കൽ നല്ലതല്ല, വേറെ ചില കാര്യങ്ങൾ ഹറാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഹുദൂദ് എന്ന് പറയുക. അത് നിയമവിലക്കുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം, അതിർവരമ്പുകൾ എന്നൊക്കെ. വഹറമ അഷിയാ, മറ്റു ചില സംഗതികളെ അള്ളാഹു വ്യക്തമായി നിഷിദ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഫല തൻതഹിക്കുഹ, നിങ്ങൾ ആ നിഷിദ്ധങ്ങളെ സമീപിച്ച് അതിനെ മറികടക്കാൻ പാടില്ല. അതായത് മനുഷ്യന് നിഷിദ്ധമായ കാര്യങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഹറാമായ എല്ലാ കാര്യങ്ങളും, പലിശ നിഷിദ്ധമാണ്, മദ്യം നിഷിദ്ധമാണ്, ഗീബത്ത് പരദൂഷണം പറയൽ നിഷിദ്ധമാണ്, ശിർക്ക് നിഷിദ്ധമാണ് എന്ന് തുടങ്ങി നിഷിദ്ധമായ ഒരു കർമ്മവും നിങ്ങൾ സമീപിച്ചു പോകരുത്. വസക്കത്ത അൻ അഷിയാ റഹ്മത്തൻ ലക്കും ഗൈറ നിസ്യാൻ, മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഒന്നും പറഞ്ഞിട്ടില്ല. അത് റഹ്മത്തൻ ലക്കും, നിങ്ങളോടുള്ള കാരുണ്യം മുഖേനയാണ്, നിങ്ങളോടുള്ള കാരുണ്യം മൂലമാണ്. വേറെ നിസ്യാനിൻ, മറന്നുപോയതല്ല. ഫല തബ്ഹസു അൻഹ, അതുകൊണ്ട് നിങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്താണ് ഈ നിയമം പറയുന്നത്. അതായത് അള്ളാഹു ചില കാര്യങ്ങൾ ഫർളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, റസൂലുള്ളാഹി അനുയായികളെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. വേറെ ചില സംഗതികൾ സുന്നത്തായും അതേപോലെ മുസ്തഹബായൊക്കെ പഠിപ്പിച്ചു. ആ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയുണ്ടായി. മറ്റു ചില കാര്യങ്ങൾ നിഷിദ്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ കാര്യവും റസൂലുള്ളാഹി ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. എന്നാൽ നിഷിദ്ധമാണോ അല്ലേ എന്ന് സംശയമുള്ള വേറെ ചില കാര്യങ്ങൾ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് ഒന്നും വന്നിട്ടില്ല. അതേപോലെ വാജിബാണോ അല്ലേ എന്നൊക്കെ സംശയം വരുന്ന പല കാര്യങ്ങളും, അങ്ങനെ ഖുർആനിൽ പരാമർശിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഫല തബഹസു അൻഹ, നിങ്ങൾ അന്വേഷിച്ചു പോകരുത് എന്നാണ് റസൂലുള്ള പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു കാര്യം റസൂലുള്ള പറഞ്ഞാൽ അത് ശരീഅത്തിൻ്റെ ഭാഗമാണ്. റസൂലുള്ള ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹു ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്യുക. അപ്പോൾ ഒരു സഹാബി, അത് കേട്ട് നിൽക്കുന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി, എല്ലാ വർഷവും വേണോ അള്ളാഹുവിൻ്റെ ദൂതരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. രണ്ട് പ്രാവശ്യം ആവർത്തിച്ചയാൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നഅം, എല്ലാ വർഷവും നിർബന്ധമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമാകും. അത് മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങളോട് പറയാത്ത വിഷയങ്ങളിൽ നിങ്ങൾ ഇടയിൽ കയറി ചോദിച്ച് പിന്നെ ദറൂനി മാ തറക്തുക്കും, നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയാതെ പോയ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഫൈന്നമാ ഹിലക്ക മൻകാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ നാശഹേതു കസറത്തു സുഹാലിഹിം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ മുസ്ലിങ്ങൾ കൊണ്ട് കഴിയില്ല, അതോടൊപ്പം നിർബന്ധമായി തീരുകയും ചെയ്യും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളെ സംബന്ധിച്ചും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലു അൻ അഷ്യാഅ ഇൻ തുബ്ദലക്കും തസുഉക്കും, നിങ്ങൾ ഒരുപാട് വിഷയങ്ങളിൽ ചോദ്യം ചെയ്യരുത്, നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി തന്നാൽ നിങ്ങൾ പ്രയാസപ്പെടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഹ്യ് വരുന്ന വേളയിലാണ് സഹായിമാരൊക്കെ റസൂലിനോട് വല്ലതും ചോദിക്കുന്നത് ഭയപ്പാടോടെയായിരുന്നു. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന അഅദമന്നാസി ജുർമൻ മൻ സഅല അൻ ഷൈഇൻ ഫഹറുമ മിൻ അജ്രി മസ്അലതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന അയാൾ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് മറുപടിയായി അള്ളാഹു ആ കാര്യം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവതരിപ്പിച്ചു. അയാളാണ് ഏറ്റവും വലിയ പിന്നെ അക്രമി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചോദിച്ച് അവസാനം അത് നിഷിദ്ധമാക്കിപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഈ കൊച്ചു ഉപദേശം, ഫർളായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, സുന്നത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതേപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ വിട്ടു നിൽക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ അന്വേഷിച്ച് അതിൻ്റെ പുറകെ കൂടി സമൂഹത്തിന് പ്രയാസമുണ്ടാക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിമാരെ പഠിപ്പിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക സഹാബിമാരുടെ ജീവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്താണ്. അതോടൊപ്പം അതിനുശേഷവും ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കാര്യം വ്യക്തമായി പറയാത്തതിൻ്റെ പുറകെ കൂടി ചർച്ച ചെയ്ത് ആ കളി നിഷിദ്ധമാണോ ഈ കളി നിഷിദ്ധമാണോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചുള്ള മതവിധി അറിയൽ നിർബന്ധമാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ കൂടി അതിൻ്റെ നിയമവും വശമൊക്കെ വ്യക്തമാക്കി ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ പാടില്ല എന്നുകൂടി ഒരു സൂചന ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നൽകുന്നുണ്ട്. വാഹിറു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.